വരണ്ട. ആ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ആ അതൊക്കെ ആൾക്കാർ പഴയകാലത്ത് പുലയര വെട്ടി ബലി കൊടുക്കും പണിക്കാരെ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി നരബലി നടത്തി ഉറപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. വേദങ്ങളുടെ അത്രയും പഴക്കമൊന്നും വേണ്ട, വേദങ്ങളിലും ഉണ്ടായിരുന്നു. പിന്നെ അന്ന് അതൊന്നും തെറ്റല്ല, ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ തെറ്റ. അന്നത്തെ മനുഷ്യർക്ക് അതൊക്കെ ശരിയാണ്, അവർ പ്രാകൃത മനുഷ്യരായിരുന്നു. ആ പ്രാകൃത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ശരിയാണ്. നമുക്കിന്ന് നോക്കുമ്പം അതൊന്നും ശരിയല്ല എന്ന് വെച്ചാൽ മനുഷ്യൻ പുരോഗമിച്ചോളൂ. അന്നത്തെ മനുഷ്യന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് മനുഷ്യന് അത്രേ അറിവുള്ളൂ. മനുഷ്യൻ അതൊക്കെ ചെയ്തിരുന്നു, ഇന്ന് അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാവും. പിന്നെ അത് ഇതിലഭിപ്രായം വരുന്നത് പഴയകാലത്തെല്ലാം വളരെ കേമമായിരുന്നു, ഇന്നാണെല്ലാം മോശമായി പോയി എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. പഴയകാലം ഇതിനും മോശമായിരുന്നു, ഇന്ന് കുറച്ചുകൂടെ നന്നായി എന്നുള്ളതാണ് വാസ്തവം. പഴയകാലമൊക്കെ വളരെ കേമമായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നത്. ആർഷ സംസ്കാരം അത് ഭയങ്കര മികച്ച സാധനമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് പറയേണ്ടി വരും. അന്നും നല്ല കാര്യങ്ങളുണ്ടായിരുന്നു, ഇന്നും നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യന് അറിവും വിവേകവും ഒക്കെ കൂടി വരികയാണ്. പിന്നെ അന്ന് മനുഷ്യർ കുറവായിരുന്നു, മനുഷ്യർ കൂടി. അപ്പൊ അതിനാനുപാതികമായി ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി വരും, അത്രയേ ഉള്ളൂ. അതിനെന്താ കുഴപ്പം? അതിനെന്താ പ്രശ്നം? എന്താ അതുകൊണ്ട്? എന്താ ഗുണം? എന്താണ് ഒരു ഡോക്ടറെ കണ്ട ചികിത്സിക്കുന്നോണ്ട് ഗുണം എന്താണ്? ആര് ആരങ്ങനെ ചികിത്സിച്ചത്? ഏത് കാലത്ത് കാര്യമാണ് പറയുന്നത്? പഴയ കാലം എന്ന് വെച്ചാൽ എന്നത്തെ? എത്ര കാലം പഴക്കം? ഓ അന്നത്തെ കാര്യമാണോ പറയുന്നത്? ഗുരുദേവനത്തിന് ചികിത്സിക്കാത്ര സ്ഥലത്ത് കൊണ്ടുപോയി, അതാനും കുറച്ചുകൂടെ ആ കാലത്തൊക്കെ തന്നെ. എന്താ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയത്? മദ്രാസിൽ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി, ഇവിടെ കൊണ്ടുപോയി, ഒരുപാട് വൈദ്യന്മാരെ ചികിത്സിച്ച്. ഒരു വൈദ്യൻ ചികിത്സിച്ച് ശരിയാവുമെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ഗുരുദേവനെ പോലെ ഇത്രയും പ്രസിദ്ധനും അറിയപ്പെടുന്ന ആളും ഒക്കെ ഒരാളെന്തിനും ഒരുപാടെടുത്ത് കൊണ്ടുപോയി? അങ്ങനെ ഒരു വൈദ്യം ചികിത്സിച്ച് മാറ്റുമെങ്കിൽ അതിനാ കൊണ്ടുപോയത്? അത് തന്നെ ഇന്നും ചെയ്യുന്നു, ഇന്നും അതൊക്കെ തന്നെ ചെയ്യുന്നത്. പണ്ടതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ മനുഷ്യന് അറിവില്ലാത്തതുകൊണ്ട് ഒരാളുടെ അടുത്ത് പോകുന്നു. പണ്ട് ഒരാൾ സർവജ്ഞനായിരുന്നു, അത് എല്ലാം അറിയാം. പിന്നെ അങ്ങനെ അറിയാൻ പറ്റില്ല, കാരണം അറിവ് വളരെ വിപുലമാണ്. അന്ന് ശരീരശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ല, രോഗത്തെക്കുറിച്ച് അറിവില്ല. ഇന്നത്തെ വൈറസിനെ കുറിച്ചോ ബാക്ടീരിയയെ കുറിച്ചോ ഒന്നും അറിവില്ല. അപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു വൈദ്യരെ അടുത്ത് കൊണ്ടുപോകും, വൈദ്യർ കുറേ ഇലയൊക്കെ കൂടെ അടിച്ച് വിഴിഞ്ഞ് കൊടുക്കും. ഒത്താ ഒത്ത്, ഒത്തില്ലെങ്കിൽ ഒത്തില്ല. രോഗം എന്താണെന്നും മനസ്സിലാക്കത്തില്ല, ചികിത്സ എന്തെന്നും മനസ്സിലാക്കും. ഇന്നങ്ങനെയല്ല, ഒരുപാട് അതിന് മനുഷ്യനറിയാം. അതുകൊണ്ട് അതിന്നത്തെ സൗകര്യങ്ങളാണ്. മനുഷ്യനെന്ന് അത്രയും പുരോഗമിച്ചുകൊണ്ടാണ് അവൻ ഓരോ അവയവവും പ്രത്യേകിച്ച് പഠിച്ച് അവൻ മനസ്സിലാക്കി അവന് പ്രത്യേകം പ്രത്യേകം ചികിത്സകൾ കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും. മറ്റ് മനുഷ്യന് അറിവില്ലാത്തതുകൊണ്ടാണ് ഒരാൾ തന്നെ എല്ലാം ചെയ്തിരുന്നു. ഇത് അറിഞ്ഞു വന്നപ്പോൾ മനസ്സിലായി ആൾക്കാർക്ക് ഇത് ഒരാളെ കൊണ്ടിത് നടക്കില്ല അങ്ങനെയാണ് പിന്നെ പല ബ്രാഞ്ചായി തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് മനുഷ്യൻ പഠിക്കാൻ തുടങ്ങി. പണ്ടത്തെ അല്ല നല്ലത്, ഇന്നത്താണ് നല്ലത്, അത് മനസ്സിലാക്കണം. പണ്ടത്തെ മനുഷ്യൻ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. മനുഷ്യൻ അറിഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്യുന്നു അവൻ പല, പക്ഷെ എപ്പോഴും അവൻ അറിവ് പൂർണ്ണമാകത്തില്ല, ഇന്നും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു അസുഖം കണ്ടുപിടിച്ച് ചികിത്സയൊക്കെ വരുമ്പോൾ വേറൊരു അസുഖം വരും, വേറൊരു പ്രശ്നം വരും, അതും കണ്ടുപിടിക്കും. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് വൈദ്യരെ കുറിച്ച് വിചാരിച്ച് എന്താണ്, വൈദ്യർക്ക് എല്ലാം അറിയാം എന്നാ ഒന്നും അറിഞ്ഞുകൂടാ, അതാണ് വാസ്തവം. അതുകൊണ്ട് എന്തിനും ഒരാൾ തന്നെ ചികിത്സിക്കും. അതൊക്കെ ശരിയാ, അത് ശരിയാണ്. ആദ്യം അവർ ഓപ്പറേഷൻ നടത്തി പഴയ കാലത്ത്, അത് അഷ്ടാംഗഹൃദയത്തിൽ ഒരു ഓപ്പറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അഷ്ടാംഗഹൃദയം വായിച്ചിട്ടുണ്ടോ? അതിനൊരു ഓപ്പറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പഴയകാലത്ത് ഈ അമ്പെല്ലാം അമ്പ് കൊള്ളുമല്ലോ. അമ്പൊരാളിൻ്റെ കാലിലൊരു അമ്പ് കൊണ്ടുകഴിഞ്ഞാൽ തറച്ച് എല്ലി തറച്ചിരുന്നാൽ അത് ഓപ്പറേറ്റ് എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു അമ്പ് തൽക്കാലം അമ്പെന്നെടുത്താൽ മതി. കാലി കൊണ്ട് തറച്ചിരുന്നു കഴിഞ്ഞാൽ ഇയാളെ പൊക്കിക്കൊണ്ട് പോകണം ചികിത്സ, ഓപ്പറേഷൻ. കൊണ്ടുപോയി വലിയൊരു പുളിമരത്തിൻ്റെ ചുവട്ടി കൊണ്ട് കിടത്തണം. എന്നിട്ട് പുളിയുടെ ഒരു കൊമ്പ് പിടിച്ച് വളച്ച് ഒരു കയറ് കെട്ടി അമ്പിൻ്റെ അറ്റത്ത് കെട്ടണം. എന്നിട്ട് അങ്ങ് വിട്ടു കൊടുക്കണം. അപ്പം ഈ അമ്പ എവിടെയിരിക്കും? ഇത് അഷ്ടാംഗഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഓപ്പറേഷനാണ്. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഓപ്പറേഷനാണ്. ഊരിയ വരത്തില്ല, എല്ലി തറച്ചിരുന്ന പിടിച്ചാ വരത്തില്ല. എല്ല് തറച്ചാലേ, എല്ല് ബലമുള്ള സാധനമാണ്. അതൊക്കെ അമ്പ് ശക്തമായിട്ട് ഇടിച്ചു കയറി കഴിഞ്ഞാൽ വരത്തില്ല, പിടിച്ചാ വരത്തില്ല. അപ്പൊ ഒരു പരിപാടി ഇതാണ്. പുളിങ്കമ്പാകുമ്പം നല്ല ഫിറ്റിന് പിടിച്ച് വളച്ച് വെച്ച് കെട്ടിയിട്ട് വിട്ടുകൊടുത്താൽ മതി, അമ്പങ്ങ് ആകാശത്തിരിക്കും. ഇതാണ് ഓപ്പറേഷൻ. പണ്ട് ഓപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല, അത് വെറുതെ പറയുന്നതാണ്. കാരണം ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ആ ഓപ്പറേഷൻ ചെയ്യുന്ന ആളിനെ മയക്കി കിടത്തണം, അനസ്തേഷ്യ. പണ്ട് അനസ്തേഷ്യ എങ്ങനെയെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. അനസ്തേഷ്യ എല്ലാം ഇങ്ങനെ ഓപ്പറേഷൻ നടത്തും. പിന്നെ ചെയ്യുന്ന ഇതുപോലെയുള്ള വരുമ്പോക്കം പരിപാടികളാണ്. ചിലപ്പോൾ യവനും കൂടെ പൊങ്ങി പൊടിയിടാൻ വേണ്ടി ഈ അമ്പ് ഇളകിയില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? യവൻ എവിടെ ഇരിക്കും? പുളിയുടെ മേടിയിരിക്കും, ചാകുകയും ചെയ്യും. പാഞ്ഞു പുളിയുടെ മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവൻ ചത്തിരിക്കും. അമ്പളകം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത് ചെയ്യുന്നു. അപ്പൊ അനസ്തേഷ്യയില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ മണപ്പിക്കുന്ന ഒരു ചെടിയുടെ ഇലയൊന്നും ആയുർവേദത്തിയില്ല. ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നിടത്തൊന്നും എഴുതി വെച്ചിട്ടില്ല. ഈ ഇല മണപ്പിച്ച ബോധം കെട്ട് എത്ര മണിക്കൂർ കിടക്കും, അപ്പൊ ചെയ്യാവുന്നൊന്നും പറയുന്നില്ല. അതിന് കണ്ണിന്റെ ഓപ്പറേഷനെ കുറിച്ച് പറയുന്നുണ്ട്, തിമിരത്തിന്റെ ഓപ്പറേഷൻ പറയുന്നുണ്ട് ആയുർവേദത്തിൽ തന്നെ. അതേ അഷ്ടാംഗഹൃദയത്തിൽ തന്നെ എന്ന് വെച്ചാൽ അനസ്തേഷ്യ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ്. അവിടെയൊക്കെ ഓപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ ഈ ഓപ്പറേഷൻ നടത്തുന്നിടത്ത് ഈ ഓപ്പറേഷൻ ടേബിളിലുണ്ടല്ലോ, ടേബിളിൽ കുറഞ്ഞത് 4 മല്ലന്മാർ വേണമെന്നാണ്. മല്ലന്മാരെന്ന് വെച്ചാൽ അറിയാമോ? ഗുസ്തിക്കാർ. എന്തിന്? 2 കയ്യിലും 2 കാലിലും. അപ്പം പിന്നെ ബോധം കെടുത്തി എന്റെ ആവശ്യമില്ലല്ലേ, ഇത് കൂടിയ തീരും എല്ലാ ഓപ്പറേഷനും. അപ്പൊ ഞാൻ വേദന കൊണ്ട് പിടയ്ക്കുമ്പം എന്നിട്ട് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേരകം എന്ന് പറഞ്ഞ ഇടയിൽ ഉണ്ടറിയാമോ? ഇത് നമ്മുടെ ആ വൈദ്യമഠത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു, മുമ്പ് ഇപ്പം ഉണ്ടോ എന്നറിയാം. ഒരു മുള്ളുള്ളതല്ല. ഇവനെ ഈ മല്ലന്മാരെല്ലാവരും കൂടെ പിടിച്ച് കിടത്തിയതിന് ശേഷം വൈദ്യൻ ഈ തേരകത്തിന്റെ മുള്ളുള്ള ഇല കൊണ്ട് അവന്റെ കണ്ണിൽ ഒരസ് കൺപോള തുറന്നു വെച്ച്, രണ്ടുപേരും കൺപോള തുറന്നു വെക്കണം. എന്നിട്ട് അവന്റെ പുറത്ത് ഇങ്ങനെ ഒരസി ഒരസി ആ പുറത്തിരിക്കുന്ന പാടയെടുത്ത് കളയുക. ചിലപ്പോൾ കണ്ണ് കാണും, ചിലപ്പോൾ കണ്ണ് കാണത്തില്ല. കണ്ണുകൂടെ പോകാതിരുന്ന ഭാഗ്യം, ഭാഗ്യം പോലെ ഇരിക്കും. അപ്പം നല്ല വിദഗ്ധനായ വൈദ്യം ഇത് ചെയ്യണമെന്നാണ്. അനസ്തേഷ്യ കൊണ്ടില്ലായിരുന്നു ഒന്ന്. പിന്നെ രണ്ടാമത് വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇതിനെ അണുവിമുക്തമാക്കണം, സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറയുന്നു. ഇന്നതിന് മരുന്നുകളൊക്കെ ഉണ്ട്. ഒരു കത്തി നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് വെച്ചാൽ പലതരത്തിൽ അണുവിമുക്തമാക്കിയിട്ട് അതിനകത്ത് ആൾ കയറും. ഒരു തരത്തിലുള്ള അണുക്കളും അതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല. പണ്ട് അങ്ങനെ ഒരു സാധനം അറിയത്തില്ല, അണുവിനെ കുറിച്ച് അറിയത്തില്ല, പിന്നെ അണുവിമുക്തമാക്കുന്നത് എങ്ങനെ? അപ്പോ അന്ന് ഓപ്പറേഷൻ ചെയ്യാന്ന് വെച്ചാൽ ഈ പോത്തിന് വെട്ടുന്ന കത്തി കൊണ്ട് തന്നെ ഓപ്പറേഷനും നടത്തും, വേറെ വഴിയൊന്നുമില്ല, വേണമെങ്കിൽ അതൊന്ന് തിളപ്പിക്കും. അതുകൊണ്ടൊന്നും അണുവിമുക്തമാകത്ത് ഓപ്പറേഷനൊന്നും പണ്ട് കടന്നിട്ടില്ല. പിന്നെ അവരതൊക്കെ ചെയ്യാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പണ്ട് മൂർച്ചയുള്ള ആയുധങ്ങൾ. അപ്പൊ ഇതൊന്നുമില്ലാതെ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല, സ്റ്റെറിലൈസേഷൻ ചെയ്യാതെ അനസ്തേഷ്യ നടത്താതെ ഓപ്പറേഷൻ നടക്കില്ല. അതിനൊന്നും അന്ന് സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ആയുർവേദ ഡോക്ടർമാർക്ക് ഓപ്പറേഷന് ഇവിടെയുള്ള ലൈസൻസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ഡോക്ടർമാരെ എതിർത്തതാണ്. അവർ ചോദിച്ചതാണത്, നിങ്ങളെങ്ങനെ അനസ്തേഷ്യ പഠിച്ചവർക്കേ പറ്റൂ, MBBS കഴിഞ്ഞ് അനസ്തേഷ്യ പ്രത്യേകം പഠിച്ചാൽ ഒരാൾക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റും. ഒരു ആയുർവേദ ഡോക്ടർ എന്ത് ചെയ്യും, അനസ്തേഷ്യ എങ്ങനെ കൊടുക്കും? അങ്ങേറ്റം വന്നാൽ അവർ തലക്കിട്ടൊരു അടി കൊടുക്കും അവളെ കിടയെന്ന് പറയും. സാധിക്കുന്ന കാര്യമാണ്, വെറുതെ പറയുന്നതാണ്. പിന്നെ അവർ പണ്ട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പഴയ ആൾക്കാരും അവർ മോശമെന്നല്ല പറയും, അവരും അവരുടെ കഴിവിനനുസരിച്ച് അന്നത്തെ സാഹചര്യങ്ങൾ അവർ ശ്രമിച്ചു നോക്കി. അതൊക്കെ പരീക്ഷണങ്ങളായിരുന്നു. ചിലപ്പോൾ അത് ഭാഗ്യം കൊണ്ടൊരാൾക്ക് ചിലപ്പോൾ രക്ഷപ്പെട്ടെന്നിരിക്കും, ചിലപ്പോൾ ചത്തുപോയെന്നിരിക്കും. ഇന്നത്തെ രീതി പറഞ്ഞാൽ അതൊക്കെ അശാസ്ത്രീയമാണ്, ശാസ്ത്രീയമാണ്. ഇന്നതിനൊക്കെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അതനുസരിച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, തെറ്റിയാൽ കുഴപ്പം വരും. അതുകൊണ്ട് പഴയ പൊട്ടത്തരങ്ങളൊന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ എന്താണ്? നമ്മളെന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പരമാർത്ഥം, പരമാർത്ഥം ഉരച്ചു എന്ന് പറഞ്ഞു. എന്ത് പരമാർത്ഥമാണ് പറഞ്ഞെന്നുള്ളതാണ്. അപ്പൊ അതിന് രണ്ടു കാര്യങ്ങളുണ്ട്, നല്ല കാര്യമുണ്ട്, മോശം കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കർമ്മയോഗം എന്നൊക്കെ പറയുന്നത് നല്ല കാര്യങ്ങളുണ്ട്, മനുഷ്യരെപ്പോഴും സ്വീകരിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. ആ സമയം ഹിംസ പോലെയുള്ള മോശം കാര്യങ്ങളുമുണ്ട്. അപ്പൊ പരമാർത്ഥം എന്ന് പറയണമെങ്കിൽ പരമാർത്ഥം പറഞ്ഞ് ശരിയാണ്, പരമാർത്ഥം മാത്രമല്ല പറഞ്ഞത്, പരമാർത്ഥം അല്ലാത്തതും പറഞ്ഞു. അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗീതയെ വരുന്നത് ഇന്നത്തെ യോജിക്കാത്ത, ഒന്ന് ജാതി, മറ്റൊന്ന് ഹിംസ. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട്. ബാക്കി വരുന്ന ആത്മീയമായ താത്വികമായ വിഷയങ്ങളാണ്, അതിനൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും പ്രശ്നമൊന്നുമില്ല. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പോൾ താത്വികമായ വിഷയത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ അതൊന്നും വലിയ ദോഷം ചെയ്യുന്നില്ല. ഇപ്പം ശങ്കരാചാര്യർ പറയും അതിനകത്ത് പറയുന്നത് അദ്വൈതമാണ്, രാമാനുജൻ പറയും അത് വിശിഷ്ട അദ്വൈതമാണ്, മാധവൻ പറയും അത് ദ്വൈതമാണ്, പ്രഭുപാദർ പറയും അത് കേവലമായ ഭക്തിയാണ്. അത് ഇവരെല്ലാം പല പല തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നു. അത് ആയിക്കോട്ടെ, അത് താത്വികമായി വരുന്ന വ്യാഖ്യാനങ്ങളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതൊരു തത്വചിന്തയുടെ തലത്തിലാണ്, മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇത് രണ്ടും മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളും അല്ല. ഗീത എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ്, പരമാർത്ഥം ആണെന്ന് പറഞ്ഞാൽ ഗീതയുടെ പരമാർത്ഥം എന്താണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ പ്രാചീനന്മാരെ നമ്മുടെ ആചാര്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു അഭിപ്രായമല്ല. ശങ്കരാചാര്യത് അദ്വൈതമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനെ നിഷേധിച്ചിട്ടാണ് രാമാനുജൻ അതിനെ വേറൊരു അദ്വൈതമാക്കിയത്. അല്ല, അതിനെ അംഗീകരിച്ചിട്ടല്ല, അങ്ങനെയും ഒരർത്ഥമുണ്ട് ഇങ്ങനെയും ഒരർത്ഥമുണ്ടെന്നല്ല പറഞ്ഞത്. ഓരോരുത്തരും അവരവരുടെ അർത്ഥം പറയുമ്പോൾ മറ്റേനെ നിഷേധിക്കുകയാണ്. അപ്പോൾ ഇതിലേതാ പരമാർത്ഥം? നിഷേധിച്ചാൽ അവിടെ നിൽക്കത്തില്ല. രാമാനുജൻ ശങ്കരാചാര്യരെ നിഷേധിച്ചു, ഉടനെ ശങ്കരാചാര്യരുടെ പരമ്പരയിൽ ആൾക്കാർ വന്നിട്ട് രാമാനുജനെ നിഷേധിച്ചു, വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധത്തിലൂടെ പോകും. അത് തത്വചിന്താപരമായൊരു നിലപാടാണ്, അതിലങ്ങനെയൊക്കെ വരും. മനുഷ്യരെ നേരിട്ട് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമില്ല. ചിന്തയിൽ അങ്ങനെയൊക്കെ മനുഷ്യനെ പ്രയോഗിച്ചു പോകാൻ പറ്റത്തില്ല. പക്ഷെ പ്രായോഗികമായ രണ്ട് കാര്യങ്ങളാണ് എന്ത്? ജാതിയും ഹിംസയും. ഇത് രണ്ടും കാലത്തിന് ചേരുന്നില്ല. അന്ന് അതിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും ആ കാലഘട്ടത്തിൽ. അന്നത്തെ ശരിയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നു, അന്ന് അത് ശരിയായിരിക്കും. അല്ലാന്നിപ്പോൾ നമുക്കെന്താ പറയാൻ കാര്യം? നമ്മൾ ആ കാലത്തല്ലല്ലോ ജീവിക്കുന്നു. ഇന്നത് ശരിയല്ല, ഭാവിയിലേക്ക് ശരിയല്ല. അപ്പൊ ഗീതി പറഞ്ഞ മൊത്തം പരമാർത്ഥം എന്ന് പറയാൻ പറ്റില്ല. അതിലേറ്റവും പ്രധാനമായി വരുന്ന ഒന്നാണ് ഹിംസ. ഹിന്ദി ഹിംസയും ജാതിയും കണക്റ്റഡ് ആണ്, രണ്ടും തമ്മിൽ ബന്ധമുണ്ട് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കൊല്ലാൻ അർജുനനോട് പറയുന്നതിന് എന്താ കാരണം? എന്താണ് കൊല്ലാൻ പറയാൻ എന്താ കാരണം? ക്ഷത്രിയൻ അത് നമ്മള് ഇപ്പൊ നമ്മുടെ അത് വിഷയമല്ല. ഇപ്പൊ ഈ പറയുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പൊ നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുക. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഇവിടെ പറയുന്ന വിഷയം, അല്ലെങ്കിൽ നമ്മുടെ വിഷയം മാറിപ്പോവും, എവിടെയെങ്കിലും കാട് കയറിപ്പോവും. എപ്പോഴും നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. ഈ ലോകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരം പറയാനും പറ്റത്തില്ല. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ഗീതയിൽ വരുന്ന ഇത്, ഗീതയിൽ ഹിംസ എന്ന് പറയുന്നത് ജാതിയുമായി ബന്ധപ്പെട്ട കിടക്കുന്നു. കാരണം സ്വധർമ്മമപി ചാപേക്ഷ എന്ന വികമ്പിതം അർഹത്തി ധർമ്മ്യാത് യുദ്ധ ശ്രയോന്യ ക്ഷത്രിയസിന വിദ്യത എന്നാണ്. ക്ഷത്രിയൻ ആ വാക്ക് ഉപയോഗിക്കുന്നു. ക്ഷത്രിയൻ എന്ന് പറയുന്ന ഒരു ജാതിയെക്കുറിച്ച് പറയുന്നു. ക്ഷത്രിയന്റെ സ്വധർമ്മമാണെന്ന് വെച്ചാൽ ക്ഷത്രിയ ധർമ്മമാണത്. ക്ഷത്രിയ ധർമ്മമായതുകൊണ്ട് നീ യുദ്ധം ചെയ്യണമെന്നാണ്, ക്ഷത്രിയന്റെ ധർമ്മം എന്നാണ്. അതിന് സ്വധർമ്മം എന്ന് പറയുന്നു. ക്ഷത്രിയന്റെ ധർമ്മം എന്ന് വെച്ചാൽ അതാണ് ഗീതയിൽ എപ്പോഴും പറയുന്നത്, കാര്യം കർത്തവ്യം. ഈ ശബ്ദങ്ങളൊക്കെ ക്ഷത്രിയന്റെ കർത്തവ്യമാണ്, ചെയ്തേ പറ്റൂ. അന്നത്തെ നിയമവ്യവസ്ഥയോട് ആണ് ഇന്നത്തെ നിയമത്തെ ആരാ എതിർക്കുന്നു? നിയമവ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നിയമത്തെ അനുസരിച്ച് പറ്റും, എതിർത്താകത്ത് പോയി കിടക്കും. ആ തീർച്ചയായിട്ടും ആ കാണും. നിയമം എന്ന് വെച്ചാൽ ഇന്നത്തെ ഏതെങ്കിലും നിയമങ്ങളെന്ന് പറയുന്നത് കാലഹരണപ്പെട്ട അത് ചോദ്യം ചെയ്യും. അപ്പോൾ തീരുത്തും ഇന്നും ഇന്നങ്ങനെയാണ്. നമ്മുടെ ഭരണഘടനയിൽ തന്നെ എന്താണ് ഭേദഗതി എന്ന് പറയുന്ന, ഇപ്പം 103 ഭേദഗതി ഇപ്പം നടത്തും ഭരണഘടനയിൽ. അപ്പം നിയമങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഭരിക്കുന്നവരുടെ താല്പര്യം വെച്ചായിരിക്കും, ഇല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടായിരിക്കും. പല രീതിയിലും നിയമങ്ങൾ ചോദ്യം ചെയ്യാൻ തിരുത്താം, പക്ഷെ തിരുത്തപ്പെടുന്നതുവരെ നമ്മളതനുസരിച്ചേ പറ്റും. ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ തിരുത്തണമെന്ന് പറഞ്ഞ് നമുക്കൊന്ന് എന്താണ് പാർലമെന്റിനെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം, അതൊക്കെ ചെയ്യാം. ഇപ്പൊ കോടതി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും, ഈ നിയമം കാലഹരണപ്പെട്ട് തിരുത്തണം, കോടതിക്ക് ഗവൺമെന്റിനോട് നിർദ്ദേശിക്കാം. അപ്പൊ തിരുത്തുന്നത് പിന്നെ എവിടെയായിരിക്കും? പാർലമെന്റിലായിരിക്കും. അതിനാണ് പാർലമെന്റ്. ജനങ്ങളെയൊക്കെ നമ്മൾ 5 വർഷത്തിന് കുടുംബം ആൾക്കാരെ തിരഞ്ഞെടുത്ത് വിടുന്ന നിയമങ്ങളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടാണ്, കാലാകാലങ്ങൾക്കുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. പഴയകാലത്ത് നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് പുരോഹിതന്മാരാണ്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ തിരുത്തും, അല്ലെങ്കിൽ തിരുത്തത്തില്ല. ഒന്ന് രാജാധിപത്യം, രാജാവിനും പുരോഹിതനും വേണ്ടി വന്നാൽ തിരുത്തും. ഇന്ന് ജനാധിപത്യം, ജനങ്ങൾക്ക് വേണ്ടി തിരുത്തണം. അതാണ് വ്യത്യാസം. ഇപ്പോ ക്ഷത്രിയൻ എന്ന് പറയുന്ന ആളിന്റെ ധർമ്മമാണ്, കർത്തവ്യമാണ് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വധർമ്മം, നിന്റെ ധർമ്മം എന്ന് വെച്ചാൽ ക്ഷത്രിയ ധർമ്മമാണ് യുദ്ധം ചെയ്യുക. നീ അത് ചെയ്തേ പറ്റൂ, വിധിയാണ്, അന്ന് വിധിച്ചനുസരിച്ചേ പറ്റൂ, നിനക്ക് മാറാൻ അവകാശമുണ്ട്. എന്തുകൊണ്ട്? നീ ജനിച്ചത് ക്ഷത്രിയനായിട്ടാണ്. സ്വധർമ്മം എന്ന് വെച്ചാൽ ക്ഷത്രിയ ധർമ്മം. അതുകൊണ്ട് എടുത്തു പറയുന്നുണ്ട് ക്ഷത്രിയസ്യ, ക്ഷത്രിയനായ നിനക്ക് വേറെ വഴിയില്ല, യുദ്ധം ചെയ്തേ പറ്റൂ. അപ്പോൾ ക്ഷത്രിയ കുലത്തിൽ പറന്നു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യണം. ഇന്നത് പറയാൻ പറ്റത്തില്ല, ഇന്ന ജാതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പഴയ ജാതി തുടരുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഓരോ ജാതി ഉണ്ടല്ലോ ഇന്ന്. അപ്പം നീ ഇന്ന ജാതിക്കാരനാണ്, കുറഞ്ഞ പക്ഷം സർട്ടിഫിക്കറ്റിൽ എഴുതാനെങ്കിലും ഒരു ജാതി ഉണ്ട്. ആ ജാതി പറഞ്ഞുകൊണ്ട് നീ ഇന്ന ജോലി ചെയ്യണമെന്നൊന്നും ആർക്കും അത് കർത്തവ്യമല്ല. പണ്ടത് കർത്തവ്യമാണ്, അതാണ് വ്യത്യാസം. ഇന്നവിടെ മനുഷ്യൻ ആ കർത്തവ്യത്തിന്റെ സ്ഥാനത്ത് എന്താണോ, അവിടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്, അതൊക്കെയാണ്. അപ്പൊ കർത്തവ്യം എന്ന് വെച്ചാൽ പഴയ കർത്തവ്യമല്ല. ഇന്നും മനുഷ്യന് കർത്തവ്യം ഇല്ലെന്നല്ല പറയുന്നത്. ഇന്ന് മനുഷ്യന്റെ കർത്തവ്യം എന്ന് പറയുന്നത് എന്താണ്? അത് അവന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ്. പണ്ട് കർത്തവ്യത്തിൽ സ്വാതന്ത്ര്യമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? തസ്മാത് ശാസ്ത്രം പ്രമാണം ദേ കാര്യാകാര്യ വ്യവസ്ഥിതോ. കാര്യം എന്ന് വെച്ചാൽ കർത്തവ്യമാണ്, അർത്ഥ വ്യത്യാസമില്ല. കർത്തവ്യം എന്താണ്, കർത്തവ്യം എന്തല്ല എന്നുള്ളത് നീ മനസ്സിലാക്കേണ്ട എവിടുന്ന്? അന്ന് എഴുതിവെച്ചിരിക്കുന്ന ശാസ്ത്രത്തിൽ നിന്നാണ്. ഇപ്പൊ ശാസ്ത്രത്തിൽ പറയുന്ന കർത്തവ്യം അത് ചെയ്തേ പറ്റൂ, ആണ് ശാസ്ത്രത്തിൽ കൊണ്ടുവയ്ക്കുന്നത്. എല്ലായിടത്തും ഗീതയിലും, കാരണം ഇത് എഴുതുന്ന പുരോഹിതന്മാർ അല്ലെ ശാസ്ത്രം എഴുതി വെച്ചിരിക്കുന്നു, അവരാണ് ശാസ്ത്രം എഴുതി വെച്ചത്. അപ്പൊ അവർ പറയുന്നത് ക്ഷത്രിയന്റെ കർത്തവ്യമാണ് യുദ്ധം. ഈ കർത്തവ്യം എന്ന് പറയുന്ന ഈ വാക്ക് വലിയ അപകടം പിടിച്ചാണ്, പഴയ വ്യാഖ്യാനം അനുസരിച്ച്, പഴയ രീതി അനുസരിച്ച്. ഇന്നിപ്പോ ഡൽഹിയിലൊരു സ്ഥലത്തിന് ഇപ്പം പുതിയ സർക്കാർ പേര് മാറ്റിയിട്ടുണ്ട്, കർത്തവ്യ പത്ത്. അത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഇവരൊക്കെ ഈ കർത്തവ്യത്തിൻ്റെ ആൾക്കാരാണ്. കർത്തവ്യ പദം നോക്കി പഴയ പേര് മാറ്റി, ന്യൂസിലങ്ങളൊക്കെ വായിച്ചിരിക്കും. അത് ഇതിൻ്റെ ഇൻഫ്ലുവൻസാണ്. ഗീതയിലും മറ്റും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്താണ്? കർത്തവ്യം എന്ന് വെച്ചാൽ സ്വധർമ്മം, സ്വന്തം ധർമ്മം, സ്വകർത്തവ്യം. അതാണ് കാര്യാകാര്യ വ്യവസ്ഥിതോ. ഇപ്പോൾ ശാസ്ത്രം ഏതാണ്? അത് ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് ശാസ്ത്രം എന്നുള്ളത്? ഇമം യുവസ്വതേ യോഗം പ്രോക്തവാനഹം അമേയം വിവസ്വാൻ മനവേ പ്രാഹ മനുരക്ഷാകവേ അബ്രവീത്. അപ്പൊ ഭഗവാൻ തന്നെയാണ് ഈ ശാസ്ത്രം ഉണ്ടാക്കിയത്, നേരിട്ടല്ല. അതാണ് പറഞ്ഞത്, എന്താണ് ചാതുർവർണ്ണ്യം മയാസൃഷ്ടം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, വിവസ്വതേ പ്രോക്തം. വിവസ്വൻ എന്ന് പറയുന്നത് ഒരു ഋഷിയുടെ പേരാണ്. വിവസ്വാന് സൂര്യനെന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ ഒരു ഋഷിയാണ്, ആ ഋഷിയുടെ പുത്രനാണ് മനു എന്ന് പറയുന്നത്. ഈ പുരാണങ്ങളിൽ കഥകൾ പലതരത്തിൽ തിരിഞ്ഞും മറിഞ്ഞൊക്കെ വരും. അതുകൊണ്ട് അതിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. പലയിടത്ത് പല രീതിയിൽ പറഞ്ഞത് കഥകളല്ലേ. മനുവിൻ്റെ മാനാണ് ഇക്ഷ്വാകു, അതാണ് പരമ്പരയിലൂടെ വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ മനു പറഞ്ഞു കൊടുത്തതാണ് ശാസ്ത്രം, അതാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ ഗീതയിലും പറയുന്ന ശാസ്ത്രം മനു തന്നെയാണ്. ആ പേരെടുത്ത് പറയുന്നില്ലെന്നേയാണ്. പക്ഷെ ശങ്കരാചാര്യർ പറയുന്നുണ്ട് മനുസ്മൃതി, പല ഭാഗത്തും പറയുന്നുണ്ട്. മനുനായത് ഉക്തം തത് ഭൈഷജം. മനു എന്ത് പറഞ്ഞു? അത് മരുന്നാണ്. എന്നുവെച്ചാൽ അതൊന്നും കളയാനില്ല എന്ന്, മരുന്ന് പോലെ അത് സേവിച്ചോണമെന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. ശരിക്കും അത് പറയുന്നത് തൈത്തിരീയ സംഹിതയിലാണ്, വേദത്തിലാണ്. ആ തൈത്തിരീയ സംഹിതയിലുള്ളതിനെയാണ് ശങ്കരാചാര്യർ കോട്ട് ചെയ്യുന്നത്. ആ മനുവിനെ തന്നെ ഇവിടെയും പറയുന്നത് സ കാലേനേഹ മഹത യോഗോ നഷ്ടപരന്തപ. അർജുനോട് പറയുന്നു, പക്ഷെ ഇങ്ങനെ പരമ്പരയായി വന്ന ഈ ധർമ്മം കാലം കൊണ്ട് നശിച്ചു പോയി എന്നാണ്. ഇതൊക്കെ ഇതിനനുസരിച്ച് വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഗീതയിലെ ഈ വ്യാഖ്യാതാക്കന്മാർ പറയുന്നതനുസരിച്ച് ഞാനും ഒരുപാട് വേർത്തിട്ടുള്ളതാണ് വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കാൻ. പക്ഷെ ആ വ്യാഖ്യാതാക്കളൊക്കെ വിട്ടിട്ട് നമുക്ക് ചിന്തിച്ച കാര്യം വളരെ വ്യക്തമാണ്. ഈ ഭഗവാൻ പറഞ്ഞു എന്നുള്ളതിന് പേര് ആര് പറഞ്ഞു എന്ന് മനസ്സിലാക്കണം. പുരോഹിതന്മാർ പറഞ്ഞ് എന്താ പറയുന്നത്, ഇങ്ങനെ പരമ്പരയായി വന്നുകൊണ്ടിരുന്ന യോഗം നഷ്ടമായി എന്ന് പറയുന്നു. കർമ്മയോഗം നഷ്ടമായി. എങ്ങനെ നഷ്ടമായി? ഇങ്ങനെ ബുദ്ധന്റെ കാലം വന്നപ്പോൾ നഷ്ടമായി. ബുദ്ധൻ ഇതിനെയൊക്കെ ചോദ്യം ചെയ്ത് നശിപ്പിച്ചു. അപ്പോഴാണ് പുരോഹിതൻ വീണ്ടും എഴുതി വെച്ചത്. വീണ്ടും ഒരു ഭഗവാനെ അവിടെ സൃഷ്ടിച്ചിട്ട് വീണ്ടും നഷ്ടമായതിനെ വീണ്ടെടുക്കുകയാണ്. ബുദ്ധനാണ് ഇതിനെ നശിപ്പിച്ചത്. അല്ലാതെ ഇതെങ്ങനെ നഷ്ടപ്പെടും? ഇവർ പറയുന്നതനുസരിച്ച് ഭഗവാൻ ഉണ്ടാക്കി ഒരിക്കലും നശിക്കില്ലെന്നാണ് ശങ്കരാചാര്യരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കത്തില്ല. എന്തുകൊണ്ട്? അത് ഭഗവാൻ ഉണ്ടാക്കി എങ്ങനെ നശിക്കും? അങ്ങനെ ദൃഢമാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്ന് ശങ്കരാചാര്യ ഭാഷ്യത്തിൽ പറയുന്നു. അപ്പൊ ഈ നശിപ്പിച്ച ബുദ്ധനാണ്, വീണ്ടും അതിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണിത്. ഈ പറയുന്നു, അപ്പൊ എല്ലാ കാലം കൊണ്ട് ഇത് നശിക്കുന്നത് എങ്ങനെ? എവിടെ ഏത് കാലത്ത് നശിച്ച്? നമ്മുടെ ചരിത്രം നോക്കിയാൽ അറിയാം. ഇത് നശിച്ചത് ഈ ക്ഷത്രിയന്മാര് രാജാക്കന്മാരെല്ലാം ബുദ്ധമതം സ്വീകരിച്ച്, എന്നിട്ട് അവരെന്ത് ചെയ്തു? രാജ്യത്തൊക്കെ ബുദ്ധന്റെ നിയമം നടപ്പിലാക്കി. അപ്പൊ ബുദ്ധൻ എന്ത് പറഞ്ഞു? മനുഷ്യൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനും ക്ഷത്രിയനും ഒന്നും ആകുന്നില്ല. അവിടെ ഒരു ഇത് പറഞ്ഞു. എന്താണ്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്ന് ബുദ്ധൻ പറഞ്ഞു. ജന്മം കൊണ്ടല്ല. അതാണ് ഗീതയിലേക്ക് കടന്നു വന്നത്. മഹാഭാരതത്തിൽ പല ഭാഗത്തും വരുന്നുണ്ട് ബുദ്ധന്റെ സ്വാധീനം എന്ന് നമുക്ക് സാമാന്യമായി ഊഹിക്കാം. ഈ ചരിത്രം കൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള ഒരു കാര്യം അതാണ്. അതാണ് ഗീതയിൽ വന്നപ്പോൾ എന്താണ് പുതിയൊരു വിപ്ലവകരമായ ആശയം വന്നതാണ് ചാതുർവർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാവശ. അപ്പോൾ ഒന്ന് പ്ലേറ്റ് ഒന്ന് മാറ്റിപ്പിടിച്ച് എന്ന് വിചാരിച്ച് അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ പഴയത് തന്നെ പറയുന്നത്, വ്യത്യാസമൊന്നുമില്ല. അപ്പോ ഹിംസ വരുന്നത് ഇതുകൊണ്ടാണ്. ഈ ഹിംസ ചെയ്തേ തീരൂ എന്നുള്ള ഒരു നിർബന്ധം വരുന്നത് ക്ഷത്രിയന് അത് ധർമ്മമായി വരുന്നതുകൊണ്ടാണ്. ഈ അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നീട് ചേർത്ത് ഏത് ആദ്യം ഉണ്ടായിരുന്ന ഏതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ബുദ്ധന് ശേഷം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നഷ്ടം സംഭവിച്ചത് ബുദ്ധന്റെ കാലത്താണ്, ബുദ്ധന്റെ സ്വാധീനത്തിലാണ്. കാരണം ബുദ്ധന്റെ സ്വാധീനം വന്നും വടക്കേ ഇന്ത്യയിലാണ്, ഇതെല്ലാം അവിടെയാണ്, ആര്യാവർത്തത്തിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ നഷ്ടവും വീണ്ടെടുപ്പും ഒക്കെ നടന്നത് വടക്കേ ഇന്ത്യയിലാണ്. അപ്പൊ അതിലേറ്റവും അപകടകരമായ ഇതാണ് ഈ സ്വധർമ്മം എന്ന് പറയുന്നത്. ജാതി ധർമ്മങ്ങളെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അതെല്ലാം ക്ഷയിക്കുമല്ലോ, പല കാരണങ്ങളുണ്ട്. അത് പല കാരണങ്ങളുണ്ടത്, അതിൻ്റെ ബുദ്ധിസത്തിൻ്റെ നാശത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് ഗവേഷണങ്ങളിലൂടെ ഒരുപാട് പേരും നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു കാരണം പറയുന്നത് മുസ്ലിം ആക്രമണം, ആ ബുദ്ധിസത്തിൻ്റെ. ഇന്നത്തെ ഈ അഫ്ഗാനിസ്ഥാൻ അവിടെയൊക്കെ ബുദ്ധിസത്തിന് നല്ല പ്രചാരമാണ്. അവർ ആക്രമണം നടത്തിയപ്പോൾ അതെല്ലാം പൂർണ്ണമായും നശിച്ച്, നളന്ദ തക്ഷശില സർവകലാശാലകളെല്ലാം കത്തിച്ചു, ബുദ്ധുക്കളെ ബുദ്ധഭിക്ഷുക്കളെയൊക്കെ കൊന്നു. അങ്ങനെ വന്നു അത് ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് പിന്നെ ഈ പൗരോഹിത്യ സ്വാധീനത്തിൽ ക്ഷത്രിയന്മാരായ രാജാക്കന്മാർ വീണ്ടും പുരോഹിതന്മാരുടെ ശക്തി കൊണ്ട് അവർ കൊന്നു, രണ്ടു കൂട്ടരും കൊന്നിട്ടുണ്ട്. രണ്ടും യാഥാർത്ഥ്യമാണ്. അവരും ബുദ്ധ ഭിക്ഷുക്കളെ ഓടിച്ചു. കാരണം ബുദ്ധമതം ചിതറിപ്പോയി. ചിതറിപ്പോയെന്ന് വെച്ചാൽ അതാണ് ബുദ്ധമതം എവിടേക്ക് പോയത്, ഓടിപ്പോയതാണ്. ജപ്പാൻ വരെ ഉണ്ട്, കംബോഡിയ, ചൈന, ബർമ്മ, സിലോൺ, ഇന്ത്യയിൽ നിന്ന് ചെതറി അങ്ങ് പോയി, ബാക്കി സ്ഥലങ്ങളിലേക്ക് പോയി, നേപ്പാൾ അതുവഴി അതിലേക്ക് പോയി. കാരണം അതൊക്കെ ഇവിടെ നിന്ന് നശിപ്പിച്ചതാണ്. അപ്പൊ അതിന് ഒരു കാരണം അതാണ് നശിപ്പിച്ചത്. പിന്നെ അതിൽ തന്നെ ഉണ്ടാകുന്ന ആന്തരികമായ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് നശിക്കും. എപ്പോഴും ഇതൊക്കെ നിലനിർത്തുന്നത് ഈ പുരോഹിതന്മാരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്, ആ തന്ത്രം അതിനകത്തുണ്ടായില്ല. പുരോഹിതന്റെ തന്ത്രം എന്ന് വെച്ചാൽ എപ്പോഴും അവർ രക്ഷകരായി കുറച്ചുപേരെ നിർത്തും, അവരെ രക്ഷിക്കാനായിട്ട്. അപ്പൊ പുരോഹിതന്മാരെപ്പോഴും എന്ത് ചെയ്തു, ക്ഷത്രിയന്മാരെ നിർത്തും. ഗീതയിൽ അത് പറയുന്നുണ്ട്, കിംബിനർ ബ്രാഹ്മണ പുണ്യ ഭക്ത രാജക്ഷയസ്ഥത. ഇവർ രണ്ടു കൂട്ടരുമാണ് യോജിച്ചിരിക്കുന്നത്. ഏത് പുണ്യന്മാരായ ബ്രാഹ്മണരും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഭക്തന്മാരായ ക്ഷത്രിയരും, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരൊക്കെ അവർ ബുദ്ധിയും ശക്തിയും കൊണ്ട് അടിച്ചൊതുക്കും. ബുദ്ധിയുടെ പ്രതീകമാണ് ബ്രാഹ്മണൻ, ശക്തിയുടെ ഇതാണ് ക്ഷത്രിയൻ. ഇവർ രണ്ടും കൂടെ ബുദ്ധിയും ശക്തിയും കൂടെ ചേർന്നാൽ ഭൂരിപക്ഷത്തിന് അടിച്ചൊതുക്കാം. അതാണ് സംഭവിച്ചത്, ചരിത്രപരമായി സംഭവിച്ചതാണ്. അതുകൊണ്ട് അതൊരു കാരണമാണ്. പിന്നെ ഈ ആക്രമണങ്ങളും അതും ഇതൊക്കെ വന്നു ബുദ്ധമതം നാഥനില്ലാതായി തീർന്നു. അങ്ങനെ പഴയ കാരണം രാജഭരണമാണ്, ഏത് മതമായാലും രാജാക്കന്മാരെ സംരക്ഷിച്ചില്ലെങ്കിൽ നിൽക്കില്ല. തിരിച്ച് ആക്രമണത്തിന് ശ്രമിച്ചില്ല എന്നുള്ളത് ഒരു കാരണമാണ്. പക്ഷേ ബുദ്ധൻ തന്നെ രാജാക്കന്മാരോട് പറഞ്ഞ് നിങ്ങൾ സൈന്യങ്ങളെ സംരക്ഷിക്കണമെന്നും ശത്രുക്കളെ അമർച്ച ചെയ്യണമെന്നൊക്കെ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധമതത്തിൻ്റെ ആശയമല്ല. ആ ഒരു ഭാഗം വരുമ്പോൾ, കാരണം അന്ന് ഈ കൊള്ളയും കൊലയും ആക്രമണമൊക്കെ നിത്യ സംഭവമാണ്. അപ്പോൾ ബുദ്ധനോടൊരു സേനാനായകൻ ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ. അവൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സൈന്യത്തെ ഉപയോഗിക്കാം. അല്ല, ബുദ്ധൻ അത് വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ അത് ബുദ്ധന്റെ ഉപദേശം കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ബുദ്ധൻ പറഞ്ഞ എന്താണ്? ഈ പൗരോഹിത്യ ഹിംസ അതവസാനിപ്പിക്കാനാണ് ബുദ്ധൻ പറഞ്ഞത്, രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി. പിന്നെ അന്നത്തെ ഇവര് പ്രധാനമായ യാഗത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക, അതും അവസാനിപ്പിക്കാൻ പറഞ്ഞു. അല്ല, രാജ്യരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യരുതെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. സൈന്യത്തെ പിരിച്ചുവിടാനും പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടർ അംബേദ്കറുടെ പഠനങ്ങളുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പൊ അതുകൊണ്ട് നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഈ ബ്രിട്ടീഷുകാരിവിടെ വന്നു, അതിനുശേഷം ഇവിടെ ഒരു ഹൈന്ദവ മുന്നേറ്റം വന്നു, സവർക്കർക്ക് നേതൃത്വം കൊടുത്ത് ഹിന്ദു മഹാസഭ ഇങ്ങനെയൊക്കെ വന്നപ്പോ അവരൊരു ശക്തമായ പ്രചരണം അഴിച്ചുവിട്ട്. അതിന് സവർക്കറാണ് പ്രധാനം. ബുദ്ധമതത്തിന്റെ അഹിംസ കൊണ്ടാണ് ഇന്ത്യ നശിച്ചത്. അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടാക്കിവിട്ടു. എന്ന് വെച്ചാൽ ഹിന്ദുമതത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ദോഷങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണത്. ഹിന്ദുമതത്തിൽ തന്നെ അത് നശിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ചാതുർവർണ്ണിയം തന്നെ പ്രധാന കാരണം. അതുകൊണ്ടാണ് അത് നശിച്ചത്. അത് അതാണ്. ഇപ്പോൾ ഒരു സമൂഹം എന്ന് പറയുന്നത് അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ആ സമൂഹത്തിൽ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ അധ്വാനിക്കണം. പ്രത്യേകിച്ചും പഴയ കാലത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അധ്വാനിക്കുക, അധ്വാനിച്ച് ഫലമുണ്ട്. അന്നെങ്ങനെ മനുഷ്യൻ ജീവിച്ചിരുന്നത്? കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെയാണ്, വേറൊന്നുമില്ലല്ലോ. കൃഷിയും കച്ചവടവും ഇതേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പം ഈ കൃഷിയും കച്ചവടവും ഒക്കെ ചെയ്യുന്നത് താഴ്ന്ന ജാതിക്കാരായി. അപ്പോൾ ഈ മേലോട്ടുള്ളവർക്ക് അധ്വാനമൊന്നുമില്ല. ബ്രാഹ്മണൻ എന്താ അധ്വാനിക്കുന്നത്? ബ്രാഹ്മണൻ്റെ ഒരു അധ്വാനമില്ല. കൃഷി ചെയ്യില്ല, അരി ഉണ്ടാക്കത്തില്ല, ഗോതമ്പുണ്ടാക്കത്തില്ല, ഒന്നുമില്ല. അപ്പോൾ അവരധ്വാനിക്കുന്നുണ്ട്. എന്താണ്, പൂജ ചെയ്യുക, യാഗം ചെയ്യുക. അപ്പോൾ അത് പ്രൊഡക്റ്റിവിറ്റി ഇല്ല. മനുഷ്യന് അന്നവും മറ്റും അതുകൊണ്ടുണ്ടാകത്തില്ല. മനുഷ്യന് കഴിക്കാൻ വേണ്ടേ ആഹാരം ഇല്ല. മറ്റുള്ളവർ ഈ അധ്വാനിക്കുന്നതിന് ഇവർ തട്ടിയെടുക്കുകയാണ് ചെയ്യും. ഇവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? പൂജ, അത് ഇതൊക്കെ. അപ്പോൾ ഇത് അധ്വാനിക്കാതെ അത് തന്നെ ബുദ്ധി എന്ന് വെച്ചാൽ കുരുട്ട ബുദ്ധി, നല്ല ബുദ്ധിയല്ല. മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ബുദ്ധിയല്ലേ. അപ്പോൾ പുരോഹിതന്റെ അധ്വാനത്തിൽ ഒരു പ്രൊഡക്റ്റിവിറ്റി ഇല്ല അതിനകത്ത്. പൂജ ചെയ്യുന്നു, അപ്പോൾ മറ്റവൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് ഇവൻ കഴിക്കുന്നു. അങ്ങനെയായി സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തും ഏതെങ്കിലും തരത്തിലുള്ള എന്താണോ ഉത്പാദനം സംഭവിക്കണം, അത് സംഭവിച്ചില്ല. ഇവർക്ക് ഉത്പാദനമൊന്നുമില്ല, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു പ്രധാന കാരണം. പിന്നെ ക്ഷത്രിയൻ എന്താണ്? ക്ഷത്രിയൻ സമ്പാദിക്കുന്ന എങ്ങനെ? യുദ്ധം ചെയ്താൽ സമ്പാദിക്കും, അടുത്ത രാജ്യത്ത് പോയി ആക്രമിക്കുക. ചുരുക്കത്തിൽ ആർക്ക് സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം. അപ്പൊ സമാധാനമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള ഉത്പാദനവും നടക്കത്തില്ല. ഈ ബ്രാഹ്മണന്റെ ക്ഷത്രിയനും കൂടെ ലോകത്തിന്റെ സമാധാനം ഇല്ലാതാക്കി. എന്നിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇത് വെറുതെ പറയുന്നതാണ്. ഇതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഈ പീസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്, സമാധാന സൂചിക. നമ്മളിവിടുത്തെ ആശ്രമത്തിലൊക്കെ ഇരുന്ന് സ്വാമിമാരൊക്കെ പറയുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഞങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ സമാധാനം നിൽക്കുന്നതെന്ന്. ഇവരിത് പറയുന്ന ഇവർക്ക് പൊട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്ന. ഇതാണ് എന്താണ് ഞങ്ങളിത് പറയുന്നതുകൊണ്ടാണ്. ലോകത്ത് ഈ കഴിഞ്ഞ വർഷത്തിൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 135 ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ മേളില് ഇന്ത്യയെക്കാളും സമാധാനമുള്ള 135 രാജ്യങ്ങളുണ്ട്. ആകെ 165-166 രാജ്യങ്ങളുടെ ലിസ്റ്റാണ് എടുത്തത്. അതിലെ സമാധാനം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 135 എന്ന് പറയുമ്പോൾ എത്രയോ താഴെയാണ് നമ്മൾ കിടക്കുന്നത്. പിന്നെ നമ്മുടെ പിറകിലുള്ള റഷ്യയും പാകിസ്ഥാനും ഒക്കെയാണ്. അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളാണുള്ളത്, നമ്മളെക്കാളും മോശം. പിന്നെ നമുക്ക് സന്തോഷിക്കാം, പാകിസ്ഥാൻ താഴെയാണല്ലോ, നമ്മളാണല്ലോ മേളിൽ. പക്ഷെ നമ്മളാണ് എപ്പോഴും ഇരുന്നുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇത് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ സമാധാനമെന്നാണ് ഈ വംഗന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും പറയാൻ പറ്റില്ല, കൂടുകയോ കുറയുമോ എന്നുള്ളു. കാശ്മീർ പോലെ ആയിരിക്കും. ഇപ്പൊ കാശ്മീരിൽ എന്താ നടക്കുന്നു? അതുപോലെ പട്ടാളം നിന്ന് ഭരിക്കേണ്ടി വരും. കുറെ പണം ചെലവാക്കണം. എത്ര കോടിക്കണക്കിന് രൂപയാണ് കാശ്മീർ ചെലവാക്കുന്നു? നമ്മുടെ ഒരു സംസ്ഥാനത്തിൽ ചെലവാക്കുന്നതിന്റെ എത്ര ഇരട്ടിയാണ് കാശ്മീരിൽ ചെലവാക്കുന്നത്. എന്നാലേ ഇന്ത്യക്ക് അവിടെ നിൽക്കാൻ പറ്റും. എന്തിന്? സെക്യൂരിറ്റിക്ക് വേണ്ടി. അപ്പൊ സമാധാനം എന്ന് പറയുന്നത് നമ്മൾ അത് അതിന്റെ മേലുള്ള മൂന്ന് പേരെ അറിയാമോ എന്താണെന്ന്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് ആരെഴുതിയെന്നൊന്നും അറിയത്തില്ല. ആരോ എഴുതി വെച്ച ഒരു പദ്യമാണ്. സ്വസ്തി പ്രജാഭ്യ, പ്രജകൾക്കെല്ലാം സ്വസ്തി മംഗളമായിരിക്കട്ടെ, നല്ല കാര്യം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശ. രാജാവ് ഈ പ്രജകളെയെല്ലാം ന്യായമായ മാർഗത്തിൽ പരിപാലിക്കട്ടെ, നല്ല കാര്യമാണ്. ഇത് എന്തായാലും ഉറപ്പാണ്, രാജഭരണകാലത്ത് എഴുതിയാണ്, പുതിയതൊന്നുമല്ല. രാജാക്കന്മാർ ജനങ്ങളെയെല്ലാം മംഗളകരമായി പരിപാലിക്കട്ടെ. അടുത്താണ് മൂന്നാമത്തെ വരിയാണ് രസം. എല്ലാവരെയും പരിപാലിക്കണം, പക്ഷേ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, പശുവിനും ബ്രാഹ്മണനും എന്നും മംഗളമായിരിക്കും. ഈ രണ്ട് കൂട്ടർക്കും. അപ്പൊ ഇതാരാ എഴുതിയത്? സംശയം. എന്തായാലും പശു എഴുതില്ലല്ലേ. പശു എന്തായാലും എഴുതത്തില്ല. അപ്പൊ ഈ എഴുത്ത്, ഈ നമ്മുടെ ഈ മുഴുവൻ എഴുത്തും ആരെഴുതി എന്നുള്ളത് ഈ നാല് വരിയിൽ വ്യക്തമാണ്. മനസ്സിലായോ? മൊത്തം ആരാ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് തന്നെ. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, എന്നും ഗോ പശുവിനും ബ്രാഹ്മണനും ഞാൻ പണ്ട് കുറച്ചു കാലം ചിന്മയാ മിഷൻ അവരുമായിട്ട് അവരുടെ ഈ ഒരു യുവകേന്ദ്രമൊക്കെ ഉണ്ട്, അതിനൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഒരു അവരുടെ പാട്ട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് ചെറിയ. അതിൽ ഈ പാട്ട് സ്ഥിരമാണ്. അവരുടെ എല്ലാ പൂജകളിലും അതിലും ഇതിലുമൊക്കെ ഇത് പാടും. പ്രാർത്ഥനയിലുമൊക്കെ ഈ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖം ഇത് പാടും. അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് ചിന്മയാ മിഷനിലെ ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാനിതൊക്കെ ചിന്തിക്കുന്ന ചോദ്യം ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചത് ബാക്കിയെല്ലാം ശരി, അതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്, ഒരു ചെറിയ പുസ്തകം ഉണ്ട് അവിടെ ചിന്മയാ മിഷൻ്റെ, എന്തോ പ്രാർത്ഥനയെന്നോ എന്തോ പറഞ്ഞു, കൃത്യമായി ഓർക്കുന്നില്ല. ഞാൻ ചോദിച്ച ഈ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തിനാണ് എഴുതിയത്? ഈ രണ്ട് കൂട്ടർ പ്രത്യേകം, കാരണം നേരത്തെ പറഞ്ഞല്ലോ പ്രജകളെല്ലാം രാജാക്കന്മാർ പരിപാലിക്കട്ടെ എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിൽ ഗോല്ല ബ്രാഹ്മണൻ അതിൽ വന്നു കഴിഞ്ഞു. പിന്നെ ഈ ബ്രാഹ്മണനെയും ഗോവിനെയും എന്തിനാ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നു? അന്നവിടെ ഇരുന്ന ആനന്ദ ചൈതന്യ എന്ന് പറഞ്ഞൊരു ബ്രഹ്മചാരിയാണ്. ദേവപ്പന്തയോ ഉണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അത് അങ്ങനെ ചിന്തിക്കരുത്, നമ്മൾ കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കണം. ഇപ്പോൾ എന്താണ് ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി എന്നാണ് അർത്ഥം. അപ്പൊ ജ്ഞാനികളെ സംരക്ഷിക്കണം. കാരണം ജ്ഞാനികൾ ഒന്നിച്ച് അവർ സാത്വികന്മാരാണ്, അവർ സ്വയം സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ജ്ഞാനികളെ സംരക്ഷിക്കണമെന്നാണ് അത് എഴുതിയിരുന്നത്. ഞാൻ ചോദിച്ചു പശു ജ്ഞാനിയാണോ എന്ന് ചോദിച്ചു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാണ് സംരക്ഷിക്കണം. അപ്പൊ ഈ പശു ജ്ഞാനിയാണോ എന്ന് ചോദിച്ചു. പുള്ളിക്ക് ആ ചോദ്യം പിടിക്കില്ലല്ലോ. അപ്പോ പഴയകാലം അപ്പോ ഈ എഴുതി വയ്ക്കുന്നതിന് ഇപ്പൊ ഇതാരാ എഴുതിയെന്നുള്ള സ്പഷ്ടമാണല്ലോ. ഗോവനെയും ബ്രാഹ്മണൻ അവരങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ബ്രാഹ്മണനെ ജ്ഞാനിയായോണ്ട് സംരക്ഷിക്കണം. അപ്പോ പിന്നെ ഗോവിനെ എന്തിനാണ് സംരക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്മയായതുകൊണ്ട്. എന്തുകൊണ്ടത് അമ്മ തരുന്നു അമ്മയാവുമെന്ന് പറയുന്നു? അത് നമ്മുടെ അമ്മയെ പോലെ തന്നെ നമുക്ക് പാല് തരുന്നു അല്ലേ. കാളയെ പ്രസവിക്കുന്നു. ഇതൊക്കെയാണ് കാരണം. അപ്പോൾ ചാണകം തരുന്നു അമ്മയെ പോലെ. അമ്മയെന്ന് വെച്ചാൽ പാല് തരുന്നുണ്ടോ ഞാൻ പറഞ്ഞു. അപ്പോൾ ചോദിക്കുക സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ പശുവിനേക്കാളും പാല് തരുന്ന എരുമ ആട് ഇതൊക്കെ ഗോ ആവോ? ഇതിനെയൊക്കെ പൂജിക്കുക? അത് വേണ്ട, അത് കറുത്താണ്. എരുമ കറുത്തല്ലേ ഇരിക്കൂ. അപ്പൊ അതിനെയൊന്നും രക്ഷിക്കണ്ട. അപ്പൊ ഈ ഗോ മാത്രം ഇങ്ങനെ അമ്മയായി അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാ അതിനൊന്നും ഉത്തരവില്ല. അതുകൊണ്ട് നമ്മുടെ അച്യുതാനന്ദം പറഞ്ഞു ഗോ അമ്മയാണെങ്കിൽ ഈ കാളെ അച്ഛനും ആയിരിക്കും എന്റെ ഒക്കെ. അച്യുതാനന്ദന്റെ സ്റ്റൈലിൽ പറഞ്ഞു എന്നൊരിക്കൽ പറഞ്ഞു ഓ അമ്മയെന്ന് പറയുന്നവന്റെയൊക്കെ അച്ഛന്മാർ കാള പരസ്യമായി പ്രസംഗിച്ചാണ്. അധികം ഞാൻ അർത്ഥമൊന്നുമില്ല. അച്യുതാനന്ദം പറഞ്ഞാൽ ശരി എന്നെനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം. ഇന്ന് കേരളത്തിൽ പോലും ഇന്ന് പുറത്തിറങ്ങി പറയാൻ പറ്റില്ല. ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞ് കേസ് പോകും. അങ്ങനെയുണ്ട്. ഞാൻ ഈ പറയുന്നെന്ന് വിചാരിച്ചു നിങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങി പറയരുത്. വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് എന്ത് പറഞ്ഞാലും പറയാം. അകത്തായി പോകും. മറ്റൊരാളുടെ മതവികാരത്തെ നമുക്ക് പൂർണ്ണപ്പെടുത്താൻ പറ്റില്ല. അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ട്. അത് അവരുടെ മതവിശ്വാസം, അത് പറയാൻ അവകാശമുണ്ട്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് എല്ലാവർക്കും. അപ്പൊ വേറൊരാളുടെ മതവികാരത്തെ നമുക്ക് വ്രണപ്പെടുത്താൻ പാടില്ല. ഒരാൾ പറയാണ് എന്റെ വ്രണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ വ്രണം തന്നെ, പിന്നെ കേസും കോടതിയുമായിട്ട് നടക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പിന്നെ ഇതൊക്കെ പറയുന്നത് ഇതൊന്നും മതമല്ല, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. മനുഷ്യന്റെ അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ്. അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്യാം. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. മനുഷ്യന്റെ അമ്മ ഒരിക്കലും പശുവാകത്തില്ല. മനുഷ്യ സ്ത്രീ ആകത്തുള്ളൂ. പശുവാണെന്നൊരാൾ കരുതുന്നുള്ളൂ. ഈ അന്ധവിശ്വാസമാണ്. ഇങ്ങനെയാണ് നമ്മളത് പിന്നെ ചോദ്യം ചെയ്യുന്നു. അത്രയോ ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി വെച്ച. അതുകൊണ്ട് ഹിംസയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗീതയിലേക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ജാതിയാണ്. അപ്പൊ ഹിംസയും ജാതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു തന്നു.